അഭ്യസർവനാമ്നാം അകച് പ്രാക്ടേഹ കാപപാദഹ തിങ്ങശ്ചേത്യനുവർത്തതേ അജ്ഞാതേ കസ്യായമശു അശ്വകഃ ഉച്ചകൈഹി നീചകൈഹി സർവകേ ഓകാര സകാര ഭകാരാദോ സ്വപി സർവനാമനഷ്ടേകേ പ്രക് അകച്. അന്യത്ര സുബന്ധസ്യ യുഷ്മകാഭി യുവകയോഹു ത്വയക ഇവിടെ പ്രാഗ് യുവാക്ക ഇവയെ പ്രതികൃതൗ അതുവരൊക്കെ സാമാന്യമായി വരുന്നു. അവിടെ വിശേഷിച്ച് ഒന്നുകൂടെ പറയുന്നു, അമ്പിയ സർവനാമനാം അമ്പിയങ്ങളിൽ നിന്നും സർവനാമത്തിൽ നിന്നും അകച്ചു വരുന്നു. നേരത്തെ ബഹുച്ച് പുരസ്താദ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുന്നു അകച്ച് പ്രാക്ടേഹേ. എന്നുവെച്ചാൽ ഇതും പ്രത്യേക പരസ്യപ്രകാരം പരത്തിലല്ല, ബഹുച്ച് മുമ്പിൽ വന്നെങ്കിൽ അകച്ച് ടീക്ക് മുമ്പിൽ വരും, എന്നുവെച്ചാൽ ഉള്ളിൽ വരും. പ്രാതിപതിക പ്രത്യേക പരസ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രാതിപതികത്തിൻ്റെ ടീക്ക് മുമ്പിൽ പ്രാതിപതിൻ്റെ ഉള്ളിലായിട്ട് അകച്ചു അകച്ചിൽ അകശേഷിക്കും. ക എന്ന് പറയുന്ന പ്രാഗ്യവാക്ക എന്ന് പറയുന്ന സാമാന്യ സൂത്രമാണ്. ക അധികാരത്തിലാണ് അകച്ചു വിധിച്ചത്, അതുകൊണ്ട് കായുടെ അപവാദമായിട്ട് അകച്ചു വരും ക അപവാദം. ഇവിടെ തിങ്ങശ്ച എന്ന് പറയുന്ന അനുവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ അകച്ച് തിങ്ങന്തത്തിൽ നിന്നും വരും. തിങ്ങന്തത്തിൽ നിന്ന് വന്നാൽ എളുപ്പമാണ്, പച്ച തീ. അകച്ച് വരുമ്പോൾ എവിടെ വരും? ഈക്ക് മുമ്പിൽ വന്നിട്ട് എങ്ങനെ വരും? അക്ക് വന്നു ത അക്ക് പച്ച തക് ഈ പച്ച തക്കി അങ്ങനെ വരും. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പ്രയോഗിക്കുന്നുണ്ടോ എന്നറിയത്തില്ല, എന്തായാലും വരും. അപ്പോൾ പ്രാഗിവാദ് ക എന്ന് പറഞ്ഞു, നമ്മുടെ വിശേഷ അർത്ഥങ്ങളെ നിർദ്ദേശിക്കുന്നു. അജ്ഞാതെ കുസ്സിതെ ഇതെല്ലാം അജ്ഞാത അർത്ഥത്തിലാണെങ്കിൽ കസ്യായം അശ്വ അശ്വകഹ അങ്ങനെ വരുന്നു. അശ്വശബ്ദത്തിൽ നിന്ന് കാവന്നു അശ്വകാന്നു അജ്ഞാതാശ്വ. ഇവിടെ കസ്യായം അശ്വ എന്ന് വിഗ്രഹിച്ചത് ഇത് അജ്ഞാതമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ചോദ്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. റോഡിലൊരു കുതിര നിൽക്കുന്നു, അത് ആരുടെ എന്നറിയില്ല, ആ കുതിരയെക്കുറിച്ച് പറയുന്ന എന്താണ് അശ്വക. അല്ലാതെ ആരുടെ എന്നുള്ള ചോദ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല വിഗ്രഹിച്ചത്, അജ്ഞാതാർത്ഥത്തെ വിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അമ്പ്യത്തിൽ നിന്ന് അകച്ചു വരുന്നതിന് അജ്ഞാതർത്ഥത്തിലാണ് അജ്ഞാതൈഹി ഉച്ചൈഹി എന്ന് പറയുന്നത്. അപ്പൊ ഉച്ചൈസ് ആണ് ഐസ്. ഇവിടുത്തെ ടീ ഏതാണ്? ഐസ്. അതിന്റെ മുമ്പിൽ എന്ത് വരുന്നു? അഖ്. ഉച്ചാകാന്നിരിക്കുന്നിടത്ത് എന്തോരും അതോ ഗുണി ഉച്ചക് ഐസ് ഉച്ചക്കൈസ് എങ്ങനെ എങ്ങനെ ഉച്ച ഉച്ച് ഉച്ച് ഉച്ചൈസ് പിന്നെ ഉച്ചേ ഉള്ളൂ ആയില്ല ഉച്ച് ഉച്ചക്കൈസ് ഒരു തുവിസർവ് വരുമ്പോ ഉച്ചക്കൈഹി നീച്ചക്കൈഹി നീച്ചൈസ് ഐസ് പോയാൽ പിന്നെ ശേഷിക്കുന്നത് നീച്ച് അക്ക് നീച്ചക്ക് ഐസ് നീച്ചക്കൈഹി അമ്മയം സർവശബ്ദമാണെങ്കിലോ അമ്മയെ സർവനാമനാം സർവനാമ ശബ്ദമാണെങ്കിൽ സർവ ജസ് സർവനാമത്തിന്റെ ടി എന്ന് പറയുന്ന ഇവിടെ ഏത് എന്താണ് ടി ആ ഇപ്പൊ സർവ് അക്ക് സർവക പരത്തിൽ ജസ് ഇരിക്കുന്നു സർവക ജസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു ജസ് ശിവന്ന് ഗുണം വന്ന് സർവക്കെ സർവനാമകാര്യം വരും ഓകാര സകാര ഭകാരാദോ സവി സർവനാമനാഷ്ടേ പ്രാക് പ്രാക് അകച്ച് ഇവിടെ പറയുന്നു ഓകാര ആദിയായുള്ള എന്നുവെച്ചാൽ ഓസ് സകാരമാദിയായിട്ടുള്ള സുപ്പ് എന്നുവെച്ചാൽ സുപ്പ് തന്നെ സപ്തമി ഭവൻ ഭകാരാദിയായിട്ടുള്ള സുപ്പ് എന്ന് പറയുമ്പം ഭ്യാം ബിസ് ബിസ് ഇതെല്ലാം പരമിരിക്കുമ്പോൾ സർവനാമനഹ സർവനാമം എന്ന് പറയുമ്പോൾ ഇവിടെ യുഷ്മദസ്മത് ശബ്ദം രണ്ട് ശബ്ദമേ ഉള്ളൂ സർവനാമം എന്ന് പറഞ്ഞേ ഉള്ളൂ ഇത് ഭാഷ്യകാരൻ ഇങ്ങനെ യുഷ്മകാപിഹി യുവകയോഹു ത്വയക എന്നുള്ള ഉദാഹരണം കൊടുത്തിരിക്കുന്നു ആ ഉദാഹരണം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്തകം ഉണ്ടാക്കിയാണ് പിന്നീട് വന്നവർ ഉദാഹരണം കണ്ടുകൊണ്ട് വാർത്തകം ഉണ്ടാക്കിയുകൊണ്ട് ഉദാഹരണം യുഷ്മദസ്മ ശബ്ദങ്ങൾക്കേ ഉള്ളൂ അതുകൊണ്ട് വേറെ സർവനാമങ്ങളിൽ നിന്നൊന്നും ഈ സംഗതി നടക്കില്ല അല്ലെങ്കിൽ വാർത്തകാരൻ്റെ വാർത്തകമല്ല ടേഹേ പ്രാഗ് അകച്ച് ഇത്രയും സ്ഥലങ്ങൾ ഒഴികെ യുഷ്മദ ശബ്ദങ്ങളുടെ പരത്തിൽ സുപ്പ് വരുമ്പോൾ പറയുന്നു അന്യത്ര സുബന്ധ സുബന്ധത്തിൽ നിന്ന് വരും അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ത്വയക യുഷ്മശബ്ദത്തിൻ്റെ തൃതീയാഗമനമാണെന്ത് ത്വയ അസ്മശബ്ദത്തിൻ്റെ തൃതീയാഗമനമാണ് മയ ത്വയാമയ അതിൻ്റെ ടീക്ക് പൂർവ്വത്തിൽ എന്ത് വരുന്നു അകച്ചു വരും ത്വയയിൽ അകച്ചു വരുമ്പോൾ എന്തുവരും തോയ് ആയുടെ പൂർവ്വത്തിൽ എന്ത് വന്നു അക് തോയ് ആക്ക് തോയാക്ക് ആ തോയക മാ യ് ആ അകച്ചു വന്നു മയക അത് എളുപ്പമാണ് ഭി വരുമ്പം എന്ത് വരുന്നു യുഷ്മത് ബിസ് എന്നിരിക്കുന്നു യുഷ്മത് ബിസ് എന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു അകച്ച് വരുന്നു ടീക്ക് മുമ്പിൽ വരുമ്പോ എന്റെ മുമ്പിൽ വരും ഏതിന്റെ മുമ്പിൽ വരുന്നു യുഷ്മ അതിന്റെ മുമ്പിൽ വരുന്നു അതിന്റെ മുമ്പിൽ അപ്പൊ എന്തായി യുഷ്മതല്ലേ യുഷ്മ അക്ക് അത് യുഷ്മ യുഷ്മാക്ക് അത് യുഷ്മദസ്മദോരനാദേശം മുമ്പ് പഠിച്ച സൂത്രപ്രകാരം എന്ത് വരുന്നു? ദകാരത്തിന് ആകാരം വരുന്നു, അകച്ചിലെ ആകാരവും ആകാരവും ചേർന്ന് അകസവന ദീർഘ വരുന്നു. യുഷ്മകാഭിസ് പഴയ സൂത്രങ്ങൾ വരുന്നു. യുഷ്മദസ്മദോർ അനാദേശ പ്രകാരം ദകാരത്തിന് ആകാരം വന്ന് സവർണ ദീർഘം വരുന്നു എന്നുള്ള വ്യത്യാസം. അതുപോലെ തന്നെ യുഷ്മകാഭി അസ്മകാഭി അങ്ങനെ വരുന്നു. ഓസാണ് വരികയാണെങ്കിൽ യുഷ്മാദ് ഓസ്. അകച്ചൊരുമ്പോ എന്ത് വരുന്നു? യുഷ്മ ആക്ക അത് യുഷ്മഗത് ഓസ്. യുവാവോ ദിവജനെ വരുന്നു. യുവ വരുമ്പോ എന്ത് വരുന്നു? യുവ അകാരാന്തം വരുന്നു. യുവ അകാന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അതോ ഗുണി യുവ കത്ത് ഓസ്. യോ അച്ചി പ്രകാരം എന്ത് വരുന്നു? അജാതി പരത്തിലിരിക്കുമ്പോൾ ദകാരത്തിന് അകാരം വന്ന് യുവകയോഹു യുവാവോ ജീവനെ ഒന്നുകൊണ്ട് ആവകയോഹു. ഇവിടെ ഒരു രൂപം കൂടെ കൊടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട്? ഓകാര സകാരം. സകാരാദി രൂപം കൊടുത്തിട്ടില്ല, അത് വിട്ടുപോയതാണ്. വേണ്ടേ യുഷ്മകത്ത് അവിടെ എന്തൊരു യുഷ്മദസ്മദോരനാദേശ ആകാരം വന്നിട്ട് അസ്മകാസു യുഷ്മകാസു. അതെന്തുകൊണ്ട് അവിടെ വിട്ടുപോയതാണ്? ബാക്കി എല്ലാ സ്ഥലത്തും ഇവിടെ ഇത്രയും പറഞ്ഞ എന്താണ്? രൂപത്തെ ശ്രദ്ധിക്കുക. രൂപത്തെ ശ്രദ്ധിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യണം? അകച്ചു വരണം ടീക്ക് മുമ്പിൽ. ബാക്കി എല്ലാ സ്ഥലത്തും ഇത്രയും സ്ഥലത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രൂപം ശ്രദ്ധിക്കത്തില്ല. കാരണം ഇപ്പോ യുഷ്മാഭി തന്നെ യുഷ്മാഭി എന്നുള്ള രൂപം ശ്രദ്ധിച്ചതിന് ശേഷം അകച്ചു വന്ന് എങ്ങനെ വരും? അല്ല, അത് സർവനാമ സുബന്ധത്തിന് വരികയാണെങ്കിൽ അങ്ങ് മാറിപ്പോകും, അവസാനമായി പോകും. സുബന്ധത്തിന് വന്ന് പാടാണ്, ചിന്തിച്ചിട്ട് കാര്യമില്ല. കുത്സിതേ കുത്സിതോ അശു അശ്വക്. സർവൈഹി നിങ്ങൾ സർവകൈഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തീക്ക് തന്നെ സർവൈഹി എന്നില്ലല്ലോ ഇവിടെ. അതിന് മുമ്പിലത്തെ ഉദാഹരണത്തിൽ ജസ് ചേർത്തിട്ട് പറയണെന്നില്ല. ടേഹെ എന്ന് പറയുമ്പോൾ അവിടെ ടേ എന്നുള്ളത് ഏസല്ലേ? സർവേ എന്നുള്ളതിന്റെ ടേ ഏ എന്താ പറഞ്ഞു? സർവനാമന ടേഹെ പ്രാകച്ചെന്നാണ്. സർവനാമത്തിന്റെ ടീക്ക് മുമ്പിൽ ഇവിടെ സർവനാമം ഏതാണ്? സുബന്ധത്തിനല്ല. യുഷ്മദസ്മത് മാത്രം ഒഴുകണമെങ്കിൽ ഇത്രയും സ്ഥലങ്ങൾ ഒഴികെയുള്ളിടത്തെല്ലാം ആദ്യം യുഷ്മദസ്മ ശബ്ദത്തെ ശ്രദ്ധിക്കുക, ടീക്ക് മുമ്പിൽ അകച്ചു തീർക്കുക. എന്താ പ്രയാസം? ത്വം എന്നാണെങ്കിൽ ടി ഏതായി? അതങ്ങോട്ട് മാറ്റി വയ്ക്കുക, അകച്ചിനെ ഇടയ്ക്കോട്ട് കയറ്റുക, രണ്ട് സൈഡും കൂട്ടി ചേർക്കുക. എങ്ങനെയായിരിക്കും? പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്രയും വലിയ പ്രയാസം? പാണിനിക്ക് പ്രശ്നമില്ല, പതഞ്ജലിക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം? എങ്ങനെ? ഇനി അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ ബൈമിയിൽ മുഴുവൻ രൂപം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. എല്ലാ രൂപം കൊടുത്തിട്ടുണ്ട്. സമാധാനമായിട്ടിരുന്ന് നോക്കുക. ഉണ്ടോ? പിന്നെന്താ? കുസ്സിതേ കുസ്സിതോ അശോ അശ്വകഃ. കുസ്സിതാർത്ഥം, കുസ്സിത അശു എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ അതിന്റെ മേളിൽ കയറി ഇരുന്നാൽ തള്ളിയിടും. കുതിരയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിനിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊരു വീഴ്ച അങ്ങ് വീഴും, മേളിയിരിക്കുന്നു അതിന്റെ അടിയിൽ പോവും. അങ്ങനെയുള്ള അശുവിന് അശ്വകഹ എന്ന് പറയുന്നു. അവള് ഒരു കുസൃതി ആയിരിക്കും ആ പെണ്ണ്. അത് സൃഷ്ടി ഉണ്ടാകുന്ന അതല്ലേ? അന്ന് സ്ത്രീയാങ്ങൾ വന്ന് സ്ത്രീ കുസൃതി മോശമായ സൃഷ്ടി. കനി കുസൃതിയുടെ കാര്യമാണ് പറയുന്നത്, എനിക്കറിയാം, അവളെ പരിചയമുണ്ട്. ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ചു എന്ന് പറയുന്നത് കുസൃതി ശ്ലാഘിനം മേഘനാഥൻ എന്നാണ് പറയുന്നത്. അപ്പൊ കുസൃതി ശ്ലാഘിനം എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ വഴിക്ക് പോകണമെന്നുള്ള അർത്ഥമാണ്. പക്ഷേ സാധാരണ മലയാളത്തിൽ അത് ഉപയോഗിക്കുന്ന അങ്ങനെ മോശമായ അർത്ഥത്തില്ല. നമ്മളതിന്റെ വിത്പത്തി പറഞ്ഞേ ഉള്ളൂ. മലയാളത്തിൽ പറയുന്ന ആളിത്തിരി വികൃതിയാണ്. കുറച്ച് ആക്റ്റീവായ ആൾക്കാരാണ് കുസൃതി എന്ന് പറയുന്നത്. അത് കുട്ടികളെ സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു ഇതാണ്, മോശാർത്ഥത്തിലല്ല. അതിന്റെ വിത്പത്തി അർത്ഥം പറഞ്ഞാൽ മോശാർത്ഥം വരും. കുട്ടികളെ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാനാണ് ആ ശബ്ദം പ്രയോഗിക്കുന്നത്. എന്നുവെച്ചതാണ്, അതിനെ ശ്ലാഘിക്കുന്നതായ മേഘനാഥൻ എന്നുള്ള രീതിയിൽ മോശമായ അർത്ഥത്തിൽ. അത് മേഘനാഥൻ്റെ ഒരു ഭൂഷണമാണ് എന്നുള്ള അർത്ഥത്തിൽ മോശം. ഇത് അങ്ങനെയല്ല, സ്നേഹം കൊണ്ട് പറയുന്നതാണ്. മലയാളത്തിൽ അത് ഉപയോഗിക്കുന്നു. ആ അവിടെ ഒരിക്കലും ചീത്ത അർത്ഥമില്ല. മലയാളം ആയിട്ടെടുക്കുക. കിം യത്തതോ നിർദ്ധാരണേ ദ്വയോ രേഖസ്യ ഡതരച്. അനയോ കൈത്തരോ വൈഷ്ണവ യതരഹ തതരഹ. ഇത് മറ്റേ മൈത്രേയന്റെ മകളല്ലേ? അത് കിം എത്തതോ പഞ്ചമ്യന്തമാണ്, സമഹാരദ്വന്തം. കിം ച യച്ച തച്ച കിം എത്തതോ പഞ്ചമിയേകവനമാണ്. തദഹ എന്ന് വരും, തദോ എന്ന് വരും. നിർദ്ധാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. യഥശ്ച നിർദ്ധാരണം എന്ന് പറയുന്നത് എന്താണ്? ജാതി ഗുണ ക്രിയാ സജ്ഞാഭി സമുദായാദേകദേശസ്യ പൃഥക്കരണം നിർദ്ധാരണം. ജാതി കൊണ്ടോ പറഞ്ഞു ഋഷു നിർണാമ ബ്രാഹ്മണ ശ്രേഷ്ഠ. ജാതി കൊണ്ട് ബ്രാഹ്മണനെ മറ്റ് മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്നു. സമുദായ പൃഥക്കരണം, അത് ഉദാഹരണം അവിടെ പറഞ്ഞു. അതുപോലെ മറ്റുദാഹരണങ്ങളും പറഞ്ഞു. ഗച്ഛതാം ഗച്ഛത്സുവ ധാവൻ ശീഘ്ര, അതൊക്കെ അവിടെ പറഞ്ഞു. അങ്ങനെ ആ പാണ്ഡവാന ധനഞ്ജയ, അതാണ് നിർദ്ധാരണം. ആ നിർദ്ധാരണം ചെയ്യുമ്പോൾ ദ്വയോരേകസ്യ നിർദ്ധാരണ, രണ്ടെണ്ണത്തിൽ ഒന്നിനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ ഇതിനും വൃത്തി എഴുതിയിട്ടില്ല. സൂത്രത്തിൽ സ്പഷ്ടമാണ് ദ്വയോരേകസ്യം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഒന്നിനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ കിമ്യത്തതോ ഉടതര സ്പഷ്ടമാണ്. ഈ മൂന്ന് ശബ്ദങ്ങളിൽ നിന്ന് എന്തുവരും? ഡതരച്ചവരും ചകാരം ചിതി അന്തോദാത്ത സ്വരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ശേഷിക്കുന്ന ഡകാരം ടേഹെ ടിലോപത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ശേഷിക്കുന്ന എന്താണ്? അത്തര, അത്രയും ശേഷിക്കും. അനയോഹോ കതരോ വൈഷ്ണവ, അല്ലെങ്കിൽ അനയോഹോ കഹ വൈഷ്ണവ, ഇതിലാരാണ് വൈഷ്ണവൻ എന്ന് ചോദിക്കുന്നു. ഭട്ടുകീതീശ്വരർ ഒരു വൈഷ്ണവനായിരിക്കണം, കാരണം എല്ലായിടത്തും ഉദാഹരണം പറയുന്നിടത്തെല്ലാം വിഷ്ണു സംബന്ധിയായ ഉദാഹരണങ്ങളെ കൊടുക്കും, ശിവനെ സംബന്ധിച്ച് അങ്ങനെ കുറവാണ്. അത്രേ ഉള്ളൂ, അധികമില്ല. പഖിം ശബ്ദത്തിൽ നിന്നെന്ത് വരുന്നു? ഡതര വന്നു. ഡിത്തായോണ്ട് എന്ത് ചെയ്യുന്നു? പൂർവത്തിൽ ഒട്ടരി ലോപിക്കുന്നു. കിമ്മുസു ഡതര, സുപ്പൊക്കെ ലോപിച്ചു പോയി. കിമ്മിലട്ടി ലോപിച്ചു. ശേഷിക്കുന്ന എന്താണ്? ഖ, അതര കൂട്ടിച്ചേർത്ത അകാരാന്തമാണ് കതര. രണ്ടുപേരിലും ഒരാളെ എന്തെങ്കിലും വിശേഷത. അനയോഹോ കഹ വിദ്വാൻ, അവിടെ കതര, അങ്ങനെ എവിടെ വേണോ ഉപയോഗിക്കാം. എന്നാലും അത് വിഗ്രഹം, പറയേണ്ടത് വിഗ്രഹത്തെ കാണിക്കാം. മഹാവിഭാഷ അധികാരമാണ്, അതുകൊണ്ട് എന്ത് വരാം? വാക്യവും ഉപയോഗിക്കാം. അനയോഹോ കതര വൈഷ്ണവ, ഇതുപോലെ തന്നെ അനയോഹോ ഇഹ വൈഷ്ണവ, അനയോഹോ സഹ വൈഷ്ണവ, ഇവിടെയൊക്കെ യത് ശബ്ദത്തിൽ നിന്ന് ഡതര വന്നു കഴിഞ്ഞാൽ എന്തോരും ആ യു അതര യതര ടിലോവ യു ടേഹെ ടിലോവ. തത് ശബ്ദത്തിൽ നിന്ന് ഡതര വന്നു കഴിഞ്ഞാൽ വാ ബഹൂനാ ജാതി പരിപ്രശ്ന ഡതമച്ച്, ജാതി പരിപ്രശ്ന ഇതി പ്രത്യാഖ്യാതം ആകരേ. ബഹൂനാം മധ്യേ ഏകസ്യ നിർദ്ധാരണ ഡതമച്ച് വാസ്യ കഥമോ ഭവതാം കഠഃ യതമ തതമ വാഗ്രഹണ അഗജർത്ഥം ഏകഃ സകഃ. ഇവിടെ ഉദാഹരണം കഥമോ ഭവതാം കഠഃ. കഠശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ജാതിവാചക ശബ്ദം. നമ്മൾ ഇനി സ്ത്രീ പ്രത്യയത്തിൽ വരും പഠിക്കും, ഗോത്രം ചരണൈ സഹ, അത് ഞാൻ അവിടെ പഠിക്കും എന്നുള്ള നിയമം അനുസരിച്ച് കടശബ്ദം ജാതിവാചകമാണ്. ജാതി പരിപ്രശ്നം, ഇത് സംഗതി തന്നെ ജാതിയും നിർദ്ധാരണം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ചോദിക്കുകയാണ് ഭവതാം കഹ കഠ, നിങ്ങളിൽ ആരാണ് കഠൻ എന്ന് പറയും. കഠേന പ്രോക്ത മധീയത്തെ എന്നുള്ള പ്രകാരം പ്രത്യം വന്നു കഴിഞ്ഞാൽ ആ പ്രത്യയത്തിന് നിന്നി പ്രത്യം വന്നു കഴിഞ്ഞാൽ അതിന് പ്രോക്ത ദുഃഖ് വരും, കടശബ്ദമാകും. കടശബ്ദത്തിൽ നിന്ന് വീണ്ടും തദതീതേ തദ്വേത പ്രകാരം അണ്ണു പ്രത്യയം വന്നാൽ കഠചരകാതെ ലുക്ക് വീണ്ടും ലുക്ക് വരും. കടശബ്ദത്തിൽ നിന്ന് പ്രോക്തപ്രത്യയം വന്ന് തദധീതം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രത്യയത്തിൽ ലുക്ക് വരും. ലുക്ക് വന്നിട്ട് തേന പ്രോക്തം എന്നുള്ള പ്രത്യയത്തിലും തദധീതേ തദ്വേദ എന്ന് പറയുന്ന പ്രത്യയത്തിലും ലുക്ക് വന്നു. ലുക്ക് വന്നിട്ട് വീണ്ടും എന്താവും? കഠം. അപ്പോ കഠ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കഠേന പ്രോക്തം അധീയത എന്നർത്ഥം വരും. കഠ യഷിയാൽ പ്രോക്തമായത് അധ്യയനം ചെയ്യുന്നവൻ കഠം. അതിന് പിന്നീട് എന്ത് ചെയ്യും? ഗോത്രന്ത് ചെന്നൈ സഹപ്രകാരം കലാവി വൈശംബായന അന്തേവാസി ബിസ്റ്റ പ്രകാരം നിന്നിപ്രത്യം ഇരിക്കും ആദ്യം. അതിന് ലുക്ക് വിധിച്ചു. പിന്നെ തദ്ധീരെ തദ്വേദ പ്രകാരം അണ്ണ് വിധിച്ചു, അതിന് ലുക്ക് വിധിച്ചു. ഒന്ന് കട്ട ചരകാത് ലുക്ക്, മറ്റൊന്ന് പ്രോക്താത് ലുക്ക്. ആദ്യത്തേന പ്രോക്തപ്രകാരം പ്രത്യം, രണ്ടാമത് അധീത പ്രകാരം പ്രത്യം. ചുരുക്കത്തിൽ വീണ്ടും എന്തായി? കടശബ്ദം തന്നെ. അതൊരു പ്രത്യേകതയാണ് കടശബ്ദത്തിന്. അതുകൊണ്ട് വിഗ്രഹം അങ്ങനെ പറയും, കഠേന പ്രോക്തം അധീയതേ കടഹ. അത് ജാതിവാദ ശബ്ദം എന്നുള്ളതിന് വേറെ സൂത്രം. ആകൃതി ഗ്രഹണാജാതി ലിംഗാനാം ജൻ സർവഭാഗ സഹൃദാഖ്യാത നിഗ്രാഹ്യ ഗോത്രഞ്ച ജർണൈസ് പഠിക്കും. വ്യാകരണത്തിലെ ജാതി അതാണ്, ആകൃതി ഗ്രഹണാജാതി ലിംഗാനാം ജന സർവഭാഗ സഹൃദാഖ്യാത നിർഗ്രാഹ്യ ഗോത്രഞ്ച ചരണൈസ. ആ ജാതി ഇനി വരാൻ പോകുന്ന ജാതിയാണ്. അപ്പൊ ജാതി പരിപ്രശ്നത്തിൽ എന്താണ് ജാതി പരിശീലനം എന്ന് വെച്ചാൽ ജാതിയെ കുറിച്ചുള്ള ചോദ്യം. ഇവിടെ ചോദ്യം അതാണ്, ഭവതാം കഹ കടജാതി എന്നാണ്. ഇതിൽ ഏതാണ് ഈ കടജാതി എന്ന ചോദ്യം. കടജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? കട ഋഷിയാൽ പ്രോക്തമായത് അധ്യയനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം, അല്ലാതെ ബ്രാഹ്മണ ജാതി പോലുള്ള ജാതിയല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭാഷ്യകാലം പറഞ്ഞു, ജാതി പരിപ്രശ്ന എന്നുള്ളത് വേണ്ട. അതാണ് ജാതി പരിപ്രശ്ന ഇതി പ്രത്യാഖ്യാതം ആകരേ ആകരം ഭാഷ്യം. ശബ്ദത്തിൻ്റെ ആകരമാണ് ഖനി. എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളും അവിടെയാണ്, അവിടെ നിന്നാണ് വൈയാകരണന്മാർ കുഴിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അത് ഖനിയായത്. രത്നമെല്ലാം എങ്ങനെയാണ് ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്? അതുപോലെ അവിടെ ഭാഷകാരൻ എന്തുകൊണ്ട് പ്രത്യാഖ്യാനം ചെയ്തു? കാരണം ജാതി പരിപ്രസനയെന്ന് പാണിനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഇവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റും. യതമ തതമ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം അവിടെ ഇന്ന് ജാതി പരിപ്രസനമല്ല, ജാതിയെ കുറിച്ചുള്ള ചോദ്യമല്ല. ഈ ഡതമച്ചെന്ന് പറയുന്ന എവിടെയും ഉപയോഗിക്കാം. ഏതുപോലെ? ഡതര പോലെ. പാണിനി അന്ന് നോക്കിയപ്പോ ഇത് ജാതി പരിപ്രശ്നത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ, അങ്ങനെ ആയിരിക്കാം. എന്തായാലും ശരി, ഭാഷകാരം പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. ഇത് ജാതി പരിപ്രശ്നത്തിലും അല്ലാതെയുള്ള നിർദ്ധാരണങ്ങളിലും എല്ലാം ഇത് ഉപയോഗിക്കണം പരിപ്രശ്നത്തിൽ. അതുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്തു? അതിനെ ഖണ്ഡിച്ചു. അങ്ങനെ സൂത്രത്തെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എല്ലാം ഭാഷകാരൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ട്. പിന്നെ സൂത്രത്തിൽ വരുന്നതാണ് ബഹുനാം. പൂർവ്വത്തിന് ഏകസ്യയോടെ ഇങ്ങോട്ട് വരും. അതാണ് അടുത്ത അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബഹുനാം മധ്യേ ഏകസ്യ നിർദ്ധാരണേ ഡതമച്ച് വാസ്യ. അവിടെ ദ്വയോരേകസ്യ, ഇവിടെ പലതെണ്ണം ഉള്ളതിൽ നിന്ന് ഒന്നിനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ അവിടെ എന്തുവരും? ഡതമച്ച് വരും. അവിടെ ഡതമച്ചിനും അത് തന്നെ ശേഷിക്കുന്ന എന്താണ്? അത്തമ്മ. കിമ്മിന്റെ പരത്തിൽ അത്തമ്മ വന്നപ്പോ എന്ത് ചെയ്തു? ടീലോപിച്ച് ക് അത്തമ്മ, കത്തമ്മ. ഇതെല്ലാം ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. യതമ ഭവതാം ഇഹ വിദ്വാൻ. അങ്ങനെ വരുന്നുണ്ട്. യത് ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? വന്നപ്പോ എന്ത് ചെയ്തു? ടീലോപിച്ചപ്പോ എന്ത് പോയി? അത്തുപോയി. യു അത്തമ യത്തമ. തത് ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? ബന്ധം വെച്ച്. ടീലോപിച്ചപ്പോ എന്ത് ശേഷിച്ചു? തത്തമ അത്തമ ശേഷിക്കുന്നു. വാ ബഹുവിനാം, തുടക്കത്തിൽ തന്നെ സൂത്രത്തിൽ വാ എന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇത് മഹാവിഭാഷാധികാരമാണ്. അപ്പോ ഇവിടെ അതിന്റെ ആവശ്യം എന്തോന്നു? വാക്യവും പ്രയോഗിക്കാം, പ്രത്യാന്തമായ ശബ്ദവും പ്രയോഗിക്കാം. അത് പറയുന്നു വാഗ്രഹണം അഗജർത്ഥം. വാ നീ സൂത്രത്തിൽ പറഞ്ഞത് ഡതമയ്ക്ക് പകരം എന്ത് ഉപയോഗിക്കാം? അകച്ച്, അത് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഭവതാം യഹ കഠഹ എന്ന് പറയുന്നതിന് പകരം യതമ കഠഹ എന്ന് പറയാം. അതിന് പകരം യകഹ എന്നും പറയാം. അതെങ്ങനെ സംഭവിക്കും? യത്തിൽ നിന്ന് അകച്ചു വരും. അകച്ചു വന്നാൽ എവിടെ പോകും? യത്തിന്റെ ഉള്ളിൽ കേൾക്കൂ. അപ്പൊ എങ്ങനെയായി? പരത്തിലെന്താ യക്കത്തായി? ഇപ്പൊ അതിൽ നിന്ന് പ്രാദേശിക വരുമ്പോ ഏത് വരുന്നു? തദാദീനാഹ അതോ ഗുണെ സൂനൊരുത്ത് വിസർഗയക്കഹ വന്നു. മനസ്സിലായോ? എത്താണ് ഉള്ളിലകച്ചു വന്നു ടീക്കുള്ളിൽ. പയ്യാ കത്ത് അന്തിലെ തകാറ്. ഇതിനിപ്പോ പ്രാദിവസങ്ങൾ പരത്തിൽ സുവന്നു കഴിഞ്ഞാൽ തഥാതിനാതോ ഗുണെ വന്ന് ടീയക്കഹ എന്ന് വരും. തശബ്ദത്തിനാണ് വരാണെങ്കിലോ തത്തിന്റെ ഉള്ളിൽ പോയാകാം. അപ്പൊ എന്തായി? തക്കാത്ത് തക്കാത്ത് പരത്തിലെന്ത് വന്നു? സു വരുമ്പോ എന്ത് വരുന്നു? തഥാദിനാഹ അതുകൊണ്ട് വന്നു തന്നിരിക്കുമ്പോൾ തകാരത്തിന് സകാരം വന്ന് ഏതാണ് സൂത്രം? തദോ സസാവനന്ദ്യോഹു സഹ എന്നതുപോലെ സഹശബ്ദം വന്നിടത്ത് വന്ന സൂത്രം തദോഹോ സനന്ദ്യോഹു. തകാരത്തിന് സകാരം വന്നിട്ട് സകഹ എന്ന് പറഞ്ഞു. എങ്ങനെ? അതെങ്ങനെ വരും? അവിടെ നോക്കുക, അവിടെ എന്തുകൊണ്ട് വരുന്നില്ല? കാരണം വിഭക്തി പരവരിക്കണം. കിം ശബ്ദത്തിൽ നിന്ന്, കിം ശബ്ദം എന്ന് പറയുന്നത് സർവാധികണത്തിൽപ്പെട്ടതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? പരത്തിൽ പ്രത്യേകം വന്നെന്ത്? ഡതമ കഥമയായി. ഇപ്പൊ സർവാധികണത്തിൽ കിം ശബ്ദമുണ്ടോ? കിം ശബ്ദത്തിന്റെ പരത്തിൽ വിഭക്തി ഇരുന്നാലേ എന്ത് വരത്തുള്ളൂ? മനസ്സിലായ? കിം ശബ്ദത്തിന്റെ പരത്തിൽ വിഭക്തി ഇരുന്നാൽ ശരിയാണ് കിമാക്കാവര. ഇവിടെ അതല്ല. കിം ശബ്ദത്തിൽ കിം സൂന്നിരുന്നപ്പോ എന്ത് ചെയ്തു? പരത്തിൽ പ്രത്യേകം വന്ന് ശബ്ദം മാറിയതായി കഥമ. കഥമയിൽ നിന്നാണ് സൂ വരുന്നത്. മനസ്സിലായോ? അപ്പോ കിമാക്കാവിഭക്തു വരത്തില്ല, അത് വരാൻ പറ്റില്ല. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ തതമേത് സാവരണം തശബ്ദത്തിൻ്റെയാണ്, അവിടെയും വരുന്നില്ല. എന്തുകൊണ്ട്? തതമശബ്ദം സർവാധികണത്തിയില്ല, ഉള്ളത് തശബ്ദമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? തശബ്ദത്തിന്റെ പര തത്ത് സൂ നിരുന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ വിഭക്തി ഏതാണ്? സുവാണ് പരത്തിയിരിക്കുന്നു. അതിന്റെ പരത്തിലാണ് എന്ത് വന്നത്? ദതമാണ്, സുപ്പുലോപിച്ചു. മനസ്സിലായോ? തത്ത് സൂന്നിരുന്നപ്പം പരത്തിൽ ദതമാവെന്ന് സുപ്പുലോപിച്ചു, ടിലോപിച്ച് തതമ വന്നപ്പോൾ ഇത് തശബ്ദമല്ല, വേറെയായി. ഇനി ഇതിന്റെ പരത്തിൽ സു വന്നു കഴിഞ്ഞാൽ തതവസവനന്തിയോ വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വരണമെങ്കിൽ തത്തായിരിക്കണം. ഇവിടെ തത്തല്ല, ഇവിടെ എന്താണ്? തതമ. മനസ്സിലായോ? ഇവിടെ കിം യത് തദോഹോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. ഈ മൂന്നെണ്ണത്തിനും വരാം, മൂന്നെണ്ണത്തിനും വരാം. അകച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേ വരത്തുള്ളൂ. പുറത്തു പോകത്തില്ല. ഇനി അകച്ചു വന്നു കഴിഞ്ഞാൽ കിം ശബ്ദത്തിന് വരാണെങ്കിൽ എന്ത് വരുന്നു? കിം അകച്ചുള്ളിൽ വന്നു, പരത്തിൽ സൂചിരിക്കുന്നു. കിമഹക്ക വിഭക്ത് വരാം. അപ്പൊ എന്തൊരു രൂപം? കഹ എന്ന് വരും. കഹ എന്ന് തന്നെ വരും, വ്യത്യാസമൊന്നുമില്ല. അവിടെ വരാം. എന്തുകൊണ്ട്? കിം പരത്തിൽ സൂചിരിക്കുകയാണ്. കിമ്മിന്റെ പരത്തിലാണ് സൂചിരിക്കുന്നത്. അകച്ചു വന്നു കഴിഞ്ഞാൽ കിമ്മിന്റെ ഉള്ളിൽ പോകും. അപ്പൊ എന്തായി? എന്തായാലും ശരി, വിഭക്തി പരത്തിയിരിക്കുന്നുണ്ട്. എന്തോരും ഈ അകച്ചു വന്ന ഉൾപ്പെടെയുള്ള എല്ലാത്തും കൂടെ ചേർന്ന് എന്തോരും ക വന്നിട്ട് കഹ എന്ന് വരും. അതുകൊണ്ടാണ് അതുകൂടെ ഉദാഹരണം കൊടുക്കാത്തത്. എന്തോ പ്രവർത്തിക്കാം, വിഭക്തി പരമിരിക്കുന്നു, ഉള്ളിലല്ലേ വന്നത്. കിമഹക്കഥയിൽ എന്താ പറഞ്ഞത്? വിഭക്തോ വിഭക്തി പരമിരിക്കെ കിമിന് തദ് മധ്യപതിദാഹ തദ്ഗ്രഹണേന ഗ്രഹീന്തി. മനസ്സിലായോ? തദ് മധ്യപതിദാഹ തദ്ഗ്രഹണേന ഗ്രഹീന്തി, അതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നതിനെ കൂടി അതിനെ ഗ്രഹിക്കുമ്പോൾ ഗ്രഹിച്ചോണം. പരിഭാഷയാണ് തദ് മധ്യപതിത ന്യായം എന്ന് പറയും. തദ് മധ്യപതിതാഹ തദ്ഗ്രഹണേന ഗ്രഹീന്തി എന്നുള്ള നിയമം അനുസരിച്ച് കിമിന്റെ അകത്ത് അകച്ചു വന്നു കഴിഞ്ഞാൽ അകച്ച് സഹിതമായുള്ളതിനെ എന്തായി ഗ്രഹിക്കും? കിമായി ഗ്രഹിക്കും. ഏകദേശവൃത്തം എന്ന് പറയുന്ന വേറെ, ഇതങ്ങനെയല്ല. ഇത് കിമ്മെന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് പുതിയ ഒന്ന് അതിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഇത് ഏകദേശ വികാരം എന്ന് പറയാൻ പറ്റില്ല. ഏകദേശ വികാരം എന്ന് പറയുന്ന അറ്റത്ത് എന്തെങ്കിലും മാറ്റം വരുന്നതാണ്. ഇതങ്ങനെയല്ല, മറ്റൊരു ശബ്ദം തന്നെ അകത്ത് വന്നിരിക്കുകയാണ്. അതാണ് അവിടെയാണ് തന്മധ്യപതി തന്നെയാണ് വരുന്നത്. തന്മധ്യപതിതഗ്രഹണേന ഗ്രഹീന്തേ. അതുകൊണ്ട് കിമ്മിന്റെ അകത്ത് അകച്ചു വന്ന് സൂന്നിരിക്കുമ്പോഴും എന്തുവരാം? വിഭക്തി പരമിരിക്കുമ്പം എന്തുവരുന്നു? ക വന്നിട്ട് കിം പോയി. അപ്പൊ അവിടെ വ്യത്യാസമൊന്നും വന്നാലും അറിയാനില്ല. അതുകൊണ്ടാണ് യക്കഹയും സകയും മാത്രം കൊടുത്തത്. ഇവിടെ വ്യത്യാസം വന്നാൽ കണ്ടാൽ അറിയാനുണ്ട്.